എൻ്റെ ഓർമ്മ എന്ന് വെച്ചാൽ 30 വർഷം മുമ്പുള്ള ഓർമ്മയാണ്. ഞാൻ ഇവിടെ നിന്ന് ചാടിയത് 30 വർഷം മുമ്പാണ്. എന്നിട്ടിപ്പോ പറയുമ്പം എനിക്ക് തെറ്റുപറ്റാം, എനിക്ക് തെറ്റുപറ്റാത്ത ആളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ, ഞങ്ങളിപ്പോഴും വായിക്കുകയാണ് ആധികാരികമായിട്ട് അത് അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കില്ല, ശരിയാണെന്ന് ധരിച്ചു പോകും. അവരെയാണ് ഇന്നലെ പറഞ്ഞത്, മുർക്കോത്തുമാരൻ്റെ പുസ്തകത്തിൽ എന്തെഴുതിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശ്രദ്ധയുടെയും സ്മൃതിയുടെയും കാര്യം എഴുതിയിട്ടുള്ളൂ, ബാക്കിയൊന്നും എഴുതിയിട്ടില്ലെന്നാ പറഞ്ഞു. വ്യാഖ്യാനം സ്വീകരിച്ചെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ട് അതിനകത്ത് ഇല്ല, ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മളാകെ വിഷമിച്ചു പോകുന്നത്. ശിഷ്യന്റെ ചോദ്യമുണ്ട്, ഗുരുവിന്റെ സമാധാനമുണ്ട്, രണ്ടും ഉണ്ട്. ആ പിന്നെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറപ്പിച്ചല്ലി പറഞ്ഞു, ഞങ്ങളിപ്പോഴും വായിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് പഴക്കമുള്ള പ്രായം ചെന്ന ബുദ്ധിയാണ്, നിങ്ങളുടെ ചെറുപ്പ ബുദ്ധിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയെന്ന് ഞാൻ ധരിച്ചു പോകും. വ്യാഖ്യാനിച്ചിട്ടില്ല, അതൊക്കെ ശരിയാണ്. വ്യാഖ്യാനത്തിൻ്റെ കാര്യമില്ല ഞാൻ പറയുന്നു. ശിഷ്യൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ശിഷ്യന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഗുരു പറയുന്നു. അങ്ങനെയാണ് അതിലും ഉള്ളത്. ഡോക്ടർ ഭാസ്കറിനും അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, അതൊന്നും വ്യത്യാസമാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ രണ്ട് സംഭാഷണം രണ്ട് പേര് രണ്ട് രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല ഇന്നതാണ് ശരി, ഗുരുദേവന്റെ സംഭാഷണം ഇന്നടത്ത് ഞാൻ പണ്ട് വായിച്ചതാണ് ശരി, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ആദ്യത്തെ ജീവിതത്തിനാണല്ലോ മുർഖോത്തുമാരൻ, അതിലെഴുതിയിരിക്കുന്നത് ഒരു രീതിയിൽ, ഡോക്ടർ ഭാസ്കരൻ എഴുതിയിരിക്കുന്നത് ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളെങ്ങനെ അർത്ഥം പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയുന്ന അർത്ഥം ശരിയായി കൊണ്ടോന്ന് നിർബന്ധിക്കാൻ പറ്റില്ല, നമുക്കൊരു യുക്തിയിൽ പറയാനേ പറ്റും. ഈ ഗുരുശിഷ്യ സംഭാഷണത്തിന് ഡോക്ടർ ഭാസ്കറിന്റെ പുസ്തകത്തിൽ സ്മൃതിയിൽ എന്നുള്ള വാക്കേ ഇല്ല. ആ വാക്ക് ഇല്ലെങ്കിൽ പിന്നെ അതിന് അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം. ഒരു വാക്യം തന്നെ അങ്ങോട്ട് കളഞ്ഞു, അതില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് കേദാമുകറിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് ചേർത്തതെന്നാണ്. ചിലപ്പോൾ ആ പുസ്തകത്തിൽ ആ വാക്കില്ലായിരിക്കും. മൂർക്കോത്തുകമാരുടെ പുസ്തകത്തിൽ സ്മൃതിയിൽ എന്നുള്ള വാക്കുണ്ട്. ആ വാക്കുണ്ടെങ്കിലേ ഞാൻ ഇന്നലെ വിശദീകരിച്ച പോലെ അർത്ഥം പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ആർക്കെങ്കിലും മനസ്സിലാകത്തുള്ളൂ എന്താണ് ഈ പറഞ്ഞതെന്നുള്ളത്, അല്ലെങ്കിൽ ആർക്കും മനസ്സിലാകത്തില്ല എന്താ ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മനസ്സിലായില്ല എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഭാവനകളുണ്ട്, ഭാവനാരൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കും ആൾക്കാർ. മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ എല്ലാവരും, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഭാവനയുടെ പുറകെ പോകും. പക്ഷെ ഒരു അത് ആ വാക്കവിടെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ആർക്ക് പ്രശ്നമില്ല? ആർക്കാ പ്രശ്നമില്ലാത്ത? സംസ്കൃതത്തിൻ്റെയും മലയാളത്തിൻ്റെയും നിയമം അറിയാമെന്നുള്ളവർക്ക്, അല്ലാത്തവർക്ക് വീണ്ടും പ്രശ്നം. രണ്ടു ഭാഷയുടെയും നിയമം അറിയാൻ വയ്യാത്തവർക്ക്, അത് രണ്ടു ഭാഷയുടെ അല്ല സംസ്കൃതത്തിൻ്റെ നിയമം കൃത്യമായി അറിഞ്ഞിരിക്കുന്നു, എന്നാലേ അതിൻ്റെ ഇതാണ് അവിടെ എന്താണ് താല്പര്യം, ഗുരുവിൻ്റെ താല്പര്യം എന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മലയാളം മാത്രം അറിയാമെന്നുള്ളവർക്ക് അത് മനസ്സിലാകില്ല. അപ്പോൾ പിന്നെ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരിങ്ങനെ ഭാവനകളിലേക്ക് കടന്നു കടന്നു, എന്നിട്ട് എന്തെങ്കിലും ഒരു അർത്ഥം കണ്ടെത്തുന്നത് അവനവൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് ആ സമ്മതിക്കുന്നു എന്നാണ് ശിഷ്യം പറഞ്ഞത്. സ്മൃതിയിൽ ശൗചം ചെയ്യണമെന്ന് വിധിച്ചിട്ടുണ്ടെന്ന്, അപ്പൊ ശിഷ്യനത് അംഗീകരിക്കുകയാണ്. അതുശരി. നിങ്ങൾ സ്മൃതി ചോദ്യം ചെയ്താലും ശൗചം ചെയ്യുന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞോണ്ടിരുന്ന എന്തോന്ന്, ശൗചം എന്ന് പറയുന്നതോ അയ്യോ വെളിക്കിറങ്ങിയോ വൃത്തിയാക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അതാദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ പറയുന്നത് ഭാഷയെ സംബന്ധിച്ചാണ്. ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്, അല്ലാതെ കക്കൂസിപ്പോകുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ അതങ്ങ് ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പ്രയാസമാണ്. കക്കൂസി പോകുന്ന കാര്യം എന്താ ഇവിടെ പറയുന്നത്? ഞാൻ വിചാരിച്ച നിങ്ങൾക്ക് മനസ്സിലായത്, ഇവിടെ ഭാഷയിലാണ് പ്രശ്നം. നിങ്ങൾ വിളിക്കിരിക്കുന്നു വൃത്തിയാക്കുന്നു എന്നുള്ള ഇവിടുത്തെ പ്രശ്നമേ അല്ല, അതെവിടെ ഇരിക്കുന്നു എന്നുള്ള പ്രശ്നം. കക്കൂസിലാണോ പുറത്താണോ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഭാഷ എങ്ങനെ പ്രയോഗിക്കണം അതാണ് ഇവിടുത്തെ വിഷയം. അതാണ് ആ ശിഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അത് പറഞ്ഞയാൾ സംസ്കൃതം അറിയാമെന്നുള്ള ആളാണ് പറഞ്ഞത്. അന്ന് സംഭാഷണത്തിലുള്ളതല്ലോ, സംഭാഷണം മാത്രം എടുക്കുക, ബാക്കിയൊക്കെ ചരിത്രം. അപ്പോൾ ഈ സംഭാഷണം എന്ന് പറയുന്നത് ശൗചം പഠിപ്പിക്കുകയാണെന്നുള്ള ധാരണയിലാണ് ബാക്കിയൊക്കെ ആൾക്കാർ ഭാവനയിൽ നമ്മൾ ധരിക്കുന്ന എന്താണ്, എന്തോ ശൗചത്തെക്കുറിച്ച് പറയണമെന്നുള്ള ഭാവനയിൽ പോവും. അത് ശിഷ്യൻ്റെ ഭാഷാപ്രയോഗവും അതിൽ വരുത്തേണ്ട കറക്ഷനും. അത് നിങ്ങൾക്ക് സംസ്കൃതം മനസ്സിലാകാത്തിടത്തോളം കാലം നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സ് കക്കൂസിലായിരിക്കും, ഭാഷയിലായിരിക്കില്ല. ഇത്രയും മാത്രം ചോദ്യം ഇല്ലെങ്കിൽ എങ്ങനെ വേണം വയ്ക്കാനിരിക്കാം? നിങ്ങളുടെ മനസ്സിൽ സ്മൃതിയും ശ്രുതിയും ശൗചവും കാഷ്ടവും ഈ നാല് കാര്യങ്ങളേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് എന്തർത്ഥവും പറയാം. അല്ല, ചോദ്യം എന്താണ്, ചോദ്യത്തിനനുസരിച്ച് ഉത്തരം പറയുമ്പോൾ ആ ചോദ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കും. ചോദ്യത്തിനനുസരിച്ചാണ് എന്ത് വരുന്നത് മറുപടി. ഒരാളുടെ ചോദ്യം അതിനനുസരിച്ച് മറുപടി വരുന്നു. അപ്പൊ ആ ചോദ്യത്തിൽ എന്താണ് പിശകെന്നുള്ളത്, അത് ഭാഷയെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അത് സാധാരണഗതി ആർക്കും, നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, സാധാരണഗതിയിൽ ആർക്കും അത് മനസ്സിലാകാറില്ല. പലരും ഇത് പറയാറുണ്ട്. എന്തുകൊണ്ട് മനസ്സിലാകില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷാപ്രയോഗത്തിന്റെ വ്യത്യാസം തിരിച്ചറിയാം. പോരാത്തതിന് ഡോക്ടർ ഭാസ്കരന്റെ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ സ്മൃതിയിലെന്നൊരു വാക്കേ ഇല്ല. ഇങ്ങനെ ഞാനീ പറഞ്ഞ ഒരാശയം അയാളുടെ മനസ്സിലേ വരത്തില്ല. അത് വരണമെങ്കിൽ എന്ത് വേണം, മൂർക്കോത്തുമാരൻ്റെ പുസ്തകം തന്നെ നോക്കണം. അതിനിങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യമായി. അതുകൊണ്ട് ഞാനത് നോക്കി, അത് നോക്കിയപ്പോഴാണ് ഈ സ്മൃതിയിൽ എന്നുള്ള വാക്കവിടെ കണ്ടത്. എന്തെങ്കിലും അതാണെന്ന് ഞാൻ ഊഹിച്ചു. ഡോക്ടർ ഭാസ്കരൻ്റെ പുസ്തകം വായിച്ചിട്ട് ഇതാണ് വിഷയം എന്നുള്ളത് ആ വാക്ക് കാണാതെ തന്നെ ഞാൻ ഊഹിച്ചു ഇന്നതാണ് ആ ചോദ്യം, ചോദ്യത്തിലെ പ്രശ്നം. പക്ഷെ അതിൽ ആ വാക്കില്ലായിരുന്നു, ഞാൻ അതാ നോക്കിയത്. പക്ഷെ മുർഗത്തുമാരൻ്റെ പുസ്തകത്തിൽ നോക്കിയപ്പോൾ അതിൽ സ്മൃതിയിൽ എന്നുള്ള വാക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആ വാക്കൂടെ ഉണ്ടെങ്കിലേ ആ ചോദ്യം ഒരാൾക്ക് മനസ്സിലാവും. ആ ചോദ്യം മനസ്സിലായാലേ ഉത്തരം മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ നാല് കാര്യങ്ങളെ ഇങ്ങനെ മനസ്സിൽ കാണും, ശൗചം, കാഷ്ടം, ശ്രുതി, സ്മൃതി, ഇതി കടന്ന് കറങ്ങും മനസ്സ്. അത് നമ്മുടെ മനസ്സിന് ഒരു പ്രശ്നമുണ്ട്, ഒരു തകരാറുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൻ്റെ അകത്തായിരിക്കില്ല സൊല്യൂഷൻ, ആ പ്രോബ്ലത്തിൻ്റെ പുറത്തായിരിക്കും. അപ്പൊ സാധാരണ മനസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇന്റലിജൻസ് ടെസ്റ്റിൽ മിലിട്ടറിയിലും അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ബുദ്ധി പരീക്ഷ. ഒരാളുടെ ബുദ്ധിയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദ്യം കൊടുക്കുന്നതാണ്, ക്വസ്റ്റ്യൻ കൊടുക്കും. നിങ്ങളൊരു പ്രോബ്ലം കണ്ടിട്ട് ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അതിനകത്ത് കിടന്ന് കറങ്ങത്തേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ആ ചോദ്യം കൊടുക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി ആ പ്രോബ്ലത്തിൻ്റെ പുറത്ത് പോകണം, പുറത്തു പോയി നിന്നിട്ട് ആ പ്രോബ്ലത്തെ നോക്കണം, നോക്കിയിട്ട് പുറത്ത് നിന്ന് അതിൻ്റെ ഒരു ഉത്തരം കണ്ടുപിടിക്കുന്നു. ഇത് ബുദ്ധി പരീക്ഷയിൽ സാധാരണ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങൾ ഒന്നിനകത്ത് ഒരുങ്ങിപ്പോയി കഴിഞ്ഞാൽ എത്ര കാലം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ശരി, പുറത്ത് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ പുറത്ത് പോകണമെന്നുള്ള ഒരു ചിന്ത വന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ ഇതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങുന്നതല്ല, പുറത്തു പോയി പുറത്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പുറമേക്ക് ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടോയെന്ന് പരിശോധിക്കും. ഉദാഹരണം പറയും, ഇപ്പോൾ ഈ ഉത്തരം കിട്ടി, നിങ്ങൾ ആ ഉത്തരത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെ ഈ പ്രോബ്ലം, അത് നിങ്ങളുടെ മനസ്സിലൊരു പ്രോബ്ലമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, നമ്മുടെ മനസ്സിലൊരു പ്രോബ്ലം ആയിരിക്കണം, എന്താണത് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ ഈ വാക്കുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താൻ. എത്ര കാലം നിങ്ങൾ ചിന്തിച്ചാലും ശരി, നിങ്ങൾ ആ പരീക്ഷയിൽ പരാജയപ്പെടും. കാരണം ഇതിനകത്ത് നിന്ന് ഈ പ്രോബ്ലത്തിന് ഒരിക്കലും ഒരു സമാധാനം കിട്ടും. അപ്പോ പിന്നെ ചിന്തിക്കേണ്ടത് എന്താണ്, ഇതിന്റെ പുറത്തു പോയി എവിടെ നിന്നെങ്കിലും ഇതിൻ്റെ സമാധാനം കണ്ടെത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. അപ്പോഴാണ് ഒരാൾ ചോദ്യത്തിലേക്ക് പോകുന്നത്. എന്നുവെച്ചാൽ ഈ ഉത്തരത്തെ വിട്ടിട്ട് ചോദ്യത്തിൽ പോകണം. അപ്പോ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചോദ്യത്തിൽ നിന്ന് പിന്നെ ഈ പ്രോബ്ലത്തിലേക്ക് വരണം, ഉത്തരത്തിലേക്ക്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. ഇത് സാധാരണ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില വരകളൊക്കെ വരച്ചിട്ട് ചിലപ്പോൾ അത് യോജിപ്പിക്കാൻ പറയും. അപ്പോൾ അവിടെ എന്താണോ, നിങ്ങൾക്കൊരിക്കലും ആ വരകളെ കൂട്ടി യോജിപ്പിക്കാൻ അവരാവശ്യപ്പെടും പോലെ പറ്റത്തില്ല. ഒരു ബോർഡുണ്ടെങ്കിൽ ഞാൻ വരച്ച് കാണിക്കായിരുന്നു, ഒരിക്കലും പറ്റത്തില്ല. അപ്പം നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ പുറത്തൊരു പോയിന്റിൽ നിന്ന് വരച്ചു തുടങ്ങും. വരച്ചു തുടങ്ങിയാലേ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. ഇത് ഇൻ്റലിജൻസ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഇതാണ്, എപ്പോഴും നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ അകത്ത് നിന്ന് പരിഹാരത്തിന് ശ്രമിച്ചാൽ ചിലയിടത്ത് നടക്കും, ചിലയിടത്ത് പുറത്തു പോകുന്നു. അപ്പം നമുക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പരിഹാരം വേറെ രീതി കണ്ടെത്താൻ പറ്റുമോ നോക്കണം. അത് ആ ചോദ്യത്തോടുള്ള ഒരാളുടെ മനഃശാസ്ത്രപരമായ സമീപനമാണ്. അതാണ് ഇവിടെയും പ്രയോഗിക്കേണ്ടത്, പുറത്തു നിന്ന് സമാനം കണ്ടെത്തുക. അപ്പോൾ ചോദ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു, എന്തുകൊണ്ടിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നമ്മളവിടെ ചിന്തിക്കുന്നു, ഇത് എന്തുകൊണ്ട് ഉത്തരം കിട്ടാത്ത ഒരു ഈറാമുട്ടിയായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ചോദ്യത്തിലേക്ക് പോകും. ചോദ്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ശരിയായ ഉത്തരത്തിലേക്ക് ആ രീതി ചിന്തിക്കാനുള്ള ഒരു പരിശീലനം വേണം. അല്ലെങ്കിൽ അത് പാമ്പ് അതിൻ്റെ വാലിന് വിഴുങ്ങും പോലെ ആയിരുന്നു, പാമ്പ് എന്റെ വാലിനെ വിഴുങ്ങി ഏതുവരെ വിഴുങ്ങി? ഏതുവരെ വിഴുങ്ങി? പാമ്പ് എന്റെ വാലിനെ വിഴുങ്ങി കഴിഞ്ഞ ഏതുവരെ വിഴുങ്ങി? പകുതിയോ? എന്താ ബാക്കി കൂടെ വിഴുങ്ങി? എന്താ പ്രശ്നം? കുറച്ചുകൂടെ വിഴുങ്ങി. അതുപോലെയാണ് നമ്മളൊരു പ്രശ്നത്തിനകത്ത് കിടന്ന് കുരുങ്ങിയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചിന്തയെ അവിടെ മാറ്റേണ്ടത്. സിദ്ധാന്തങ്ങളെ അല്ല, നമ്മൾ സിദ്ധാന്തങ്ങൾ എന്നുകൊണ്ട് പരിഹാരം കണ്ടെത്താനല്ല പരിശ്രമിക്കേണ്ടത്, നമ്മുടെ ചിന്താരീതിയിൽ മാറ്റം വരുത്തി പരിഹാരം കണ്ടെത്തും, അതാണ് വേണ്ടത്. പക്ഷേ അതിന് ബുദ്ധിമുട്ട് വരും. നിങ്ങൾ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ സംസ്കൃതം അറിയാത്ത ഒരാളിന് ആ ചോദ്യത്തിൽ എന്താണ് പ്രശ്നമെന്നുള്ളത് ഒരിക്കലും മനസ്സിലാകത്തില്ല. അവിടെ കുഴപ്പം വരും. ഇത് മലയാളികളല്ലേ വായിക്കുന്നു? ചോദ്യത്തിലെ പ്രശ്നം കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? അതിന് സംസ്കൃതം അറിഞ്ഞ് തീരും. അതാണ് വേറെ പ്രശ്നം. അപ്പൊ ഈ ഗുരുദേവന്റെ സംഭാഷണങ്ങൾ ഇതൊരു വലിയ വിഷയമാണ്. നമ്മളിപ്പോ ഞാൻ എവിടെയെങ്കിലും വായിച്ച് എന്റെ ഓർമ്മയിൽ പറയുന്ന അത് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ പലത് കണ്ടു കഴിഞ്ഞാൽ രണ്ടും കൂടെ നമ്മളൊന്ന് നമ്മുടെ ഒരു യുക്തി ഉപയോഗിച്ച് ഒരു സമാധാനം കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. അരയന്നത്തിന്റെ കാര്യത്തിലും ഈ രണ്ടിലും രണ്ടു തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ഭാസ്കരം കൊടുത്തിരിക്കുന്നു, ഒന്നും മുർഖകുമാരൻ്റെ കൊടുത്തിരിക്കുന്ന വേറെ കാര്യമായ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് വെച്ച് എങ്ങനെ നമ്മളൊരു തീരുമാനത്തിലെത്തുന്നു? ഇതെന്തായാലും ഇതിൽ ആ പദമുള്ളത് കൊണ്ട് ഓക്കെ, ആ പ്രശ്നം അവിടെ പരിഹരിച്ചു, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അരയന്നം അങ്ങനെ എളുപ്പം തീരുന്ന പ്രശ്നമുണ്ട്. അരയന്നത്തിന്റെ പ്രശ്നത്തിൽ നിങ്ങളീ പറഞ്ഞതുപോലെ അവിടെ എന്താണ് മസാല ചേർക്കുന്ന കാര്യമൊന്നും ഒന്നിലുമില്ല. അതൊക്കെ നിങ്ങളുടെ ഭാവനാവിലാസത്തിൽ വന്നെയാണ്. ഇങ്ങനെ അത് മൂർഖോത്തുകുമാരൻ്റെ എഴുതിയിരിക്കുന്നത് മറ്റ് പലതും ചേർത്താൽ അര ഇൻവെർട്ടഡ് കോമയിലാണ് അന്നം. അപ്പോൾ ഇയാൾ ഒരു അർത്ഥം കണ്ടുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ ഇൻവെർട്ടഡ് കോമയിട്ടിരിക്കുകയാണ്? അത് എന്നാന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോ ആള് മനസ്സിലാക്കി, എന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതിയിരിക്കുന്നു. മറ്റെന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ ആരാന്ന് വെച്ചാൽ പകുതി അന്നമാവുന്നായി. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി ഒരർത്ഥം ധരിച്ചിട്ട് എഴുതിയിരിക്കുകയാണ് മൂർഖോത്തുകുമാരന്. എന്നാൽ ഇതേ മൂർഖോത്തുകുമാരൻ ധർമ്മത്തിൽ പ്രസിദ്ധീകരിച്ചാണ് ഡോക്ടർ ഭാസ്കരൻ എടുത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ അഭ്യാസം കാണിച്ചിട്ടില്ല. എന്നുവെച്ചാൽ അത് ഗുരു ജീവിച്ചിരിക്കെ പ്രസിദ്ധീകരിച്ചാണ്, ഗുരു സമാധിയാവുന്ന മുമ്പേ പ്രസിദ്ധീകരിച്ചാണ്, ഗുരുവിന്റെ അവസാന കാലത്ത് പ്രസിദ്ധീകരിച്ചു. അതിന് ചേർത്താലെന്നല്ല, ചേർന്നാൽ എന്നാണ്. ഇപ്പൊ ചേർത്താലെന്ന് പറഞ്ഞാൽ ഈ മസാല ചേർക്കുന്നു എന്ന് നമുക്ക് തോന്നും. ചേർന്നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരത്തില്ല. ഇപ്പോ ആ മറ്റേ രീതിയിലാണെങ്കിൽ അങ്ങനെ അർത്ഥം പറയാം, അത് കുഴപ്പമൊന്നുമില്ല. ഏത് മൂർഖോത്തുമാരൻ്റെയും, പക്ഷെ ഇതേ മൂർഖോത്തുമാരൻ തന്നെയാണ് ധർമ്മത്തിലും പ്രസിദ്ധീകരിച്ചത്. അവിടെ ചേർത്താലെന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെയോ ചേർന്നാൽ. പിന്നെ അവിടെ ഇൻവെർട്ടഡ് കോമയുടെ അര അന്നം ഒന്നും രണ്ടായി കൊടുത്തിട്ടില്ല. അവിടെ അരയെന്നൊന്നും ഒറ്റ വാക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ആ അർത്ഥം തന്നെ വേണമെന്നില്ല, മറ്റേത് അർത്ഥം കണ്ടിട്ടെഴുതിയാണ്. അത് പിന്നെ എങ്ങനെ മാറ്റം വരുത്തി എന്നുള്ള കഴിയില്ല. താൻ തന്നെ പ്രസിദ്ധീകരിച്ചത് തൻ്റെ പുസ്തകത്തിൽ വന്നപ്പോ ഒന്ന്, മാസികയിൽ വന്നപ്പോ വേറൊന്ന്. ഇതിൽ ഏതാ ശരി, എങ്ങനെ തീരുമാനിക്കും? ഒരാളാണോ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ചേർത്താലൊന്നും ചേർന്നാലൊന്നും പറയുന്നതിന് വ്യത്യാസമാണ്. അപ്പൊ പിന്നെ അവരവരുടെ മനോധർമ്മം അനുസരിച്ച് എന്തെങ്കിലും അർത്ഥം പറയുക എന്നുള്ളതേ ഉള്ളൂ. ഇന്നത് ശരി എന്ന് ആർക്കും വാശി പിടിക്കാൻ ഒക്കത്തില്ല. കാരണം ഒരാൾ തന്നെ രണ്ടു വഴിക്ക് വെച്ചിരിക്കുന്നു. അപ്പോ രണ്ടിടത്തും ഒരു കാര്യം വ്യക്തമാണ്, അരയെന്നോ എന്ന് പറയുന്നിടത്ത് ഗുരുദേവൻ അര എന്നുള്ളതിന് പകുതി എന്നുള്ള അർത്ഥം കൊടുത്തു. അതിൽ തർക്കമൊന്നുമില്ല. രണ്ടിൽ നിന്നും നമ്മൾ വായിക്കുന്ന മനസ്സിലാകുന്നതാണ് അര എന്ന് പറഞ്ഞാൽ പകുതി എന്നുള്ള അർത്ഥം. ബാക്കി അന്നം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വന്നത്. എന്നാണ് മുറുകോത്ത് പുസ്തകത്തിൽ മുറുകോത്ത് കുമാരൻ്റെ ആ പുസ്തകത്തിലെ അർത്ഥം അങ്ങനെ ധരിച്ചുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം അരാന്നും അന്നമെന്നും പറയുന്നത് പിരിച്ചെഴുതിയിരിക്കുകയാണ്, മറ്റിടത്ത് ഒരു പദമായിട്ട് എഴുതിയിരിക്കുകയാണ്. പിരിച്ചെഴുതി അത് തന്നെയാണ് അർത്ഥം. അങ്ങനെയാണ് എങ്കിൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒരു ഒരുമിച്ചാണ് എഴുതിയിരിക്കണമെങ്കിൽ എന്തായിരിക്കും അർത്ഥം? അര അന്നമൊന്നും പിരിക്കാതെ ഒരുമിച്ചാണ് എഴുതിയിരിക്കുകയാണെങ്കിൽ തിരിച്ചെഴുതിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെയും ഭാഷയുടെ വിഷയമായിട്ട് വരും. എന്ന് കഴിഞ്ഞാൽ അന്നം എന്ന് പറഞ്ഞാൽ ഹംസം എന്നാണ് അർത്ഥം. മനസ്സിലായത്? അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹംസം എന്നാണ്. ഹംസത്തിനെയാണ് കുറെ അരയന്നം എന്ന് പറയുന്നത്. അപ്പോ ഹംസം എന്ന് പറയുന്നത് സ്വർഗത്തിലേ ഉള്ളൂ, ഭൂമിയിലില്ല. മാനസ സരസിലേ ഉള്ളൂ, ഭൂമിയിലുള്ള ഒരു പക്ഷിയാണ്. അപ്പൊ അന്നത്തിന് അരയന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇത് എന്താ പറഞ്ഞത്? ഭൂലോക ഭൂലോകത്തിലെ അരയന്നം എന്നാ പറഞ്ഞത്. ഇപ്പൊ സ്വർഗത്തിലെ അരയന്നമല്ല, ഭൂലോകത്തിലെ അരയന്നം എന്ന് പറയുമ്പോൾ അവിടെ അന്നം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അരയന്നം എന്ന് പറഞ്ഞു, അരയന്നം എന്ന് മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ അവിടെ അര എന്തായി? അരയായുള്ളൂ, അന്നത്തിൻ്റെ പകുതിയായുള്ളൂ എന്ന് വരും. അപ്പോ മറ്റെന്തെങ്കിലും ചേർന്നാലേ എന്താവൂ? ഫുള്ള് അരയന്നമാവും എന്നുള്ള അർത്ഥമാണ് ഏത് ആദ്യത്തെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. കാരണം അവിടെ അര അന്നവും തിരിച്ചെഴുതിയിട്ടുണ്ട്. ആ പറഞ്ഞത് ഈ കാണുന്നത് എന്താണ്? അന്നത്തിൻ്റെ അരയാണ്. മറ്റെന്തെങ്കിലും ചേർന്നാൽ, ചേർക്കുന്ന കാര്യമുണ്ടോ പറയും, ചേർത്താൽ മസാലയാവും. മറ്റെന്തെങ്കിലും ചേർന്നാൽ അരയന്നമാകും. എന്നുവെച്ചാൽ ഒറിജിനൽ അരയന്നമാവും. ഇവിടുത്തെ അരയന്നം സ്വർഗത്തിലെ. ഇപ്പൊ ഭൂമിയിൽ അരയന്നം എന്ന് പറഞ്ഞുകൊണ്ട് അത് പകുതിയായുള്ളൂ. കാരണം അരയ്ക്ക് പകുതി എന്നുള്ള അർത്ഥമാണ്. മറിച്ച് അര അന്നമാകുമെന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് അർത്ഥം കൊടുക്കുക. അന്നത്തിന് ചോറെന്ന അർത്ഥമുണ്ട്. അന്നവസ്ത്രാദി മുട്ടാതെ എന്ന് പറയുന്നു, അവിടുത്തെ അന്നമാകും. പകുതി അങ്ങനെ പിരിച്ചാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ, പക്ഷെ ഗുരുദേവൻ എന്തായാലും പറഞ്ഞല്ലേ ഉള്ളൂ, എഴുതിയില്ലല്ലോ. ഗുരുദേവൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇൻവെർട്ടഡ് കോമ ഗുരുദേവൻ ഇട്ടിട്ടില്ല, പിരിച്ചിട്ടില്ല, അരയന്നമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഉറപ്പായിട്ടും എഴുതിയ ആളാണ് എന്ത് ചെയ്തത്? ഈ അഭ്യാസം കാണിച്ചത്. ഇതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് ധരിച്ചുകൊണ്ട്. അപ്പൊ ഒറിജിനൽ എന്തായാലും അരയന്നം എന്ന ഒറ്റ പദമായിരിക്കും. കാരണം അങ്ങനെ പറയും, അല്ലെങ്കിൽ നിർത്തി പറയണം, അര അന്നമാകും, അങ്ങനെ പറഞ്ഞിരിക്കണം. പക്ഷെ ആദ്യം പ്രസിദ്ധീകരിച്ചതിൽ അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നു. ആദ്യം പ്രസിദ്ധീകരിച്ച അനുസരിച്ചാണെങ്കിൽ ഇത് ആ പകുതിയെ ഹംസമാകുന്നുള്ളൂ. മറ്റെന്തെങ്കിലും കൂടെ ചേർന്നാലേ അരയന്നമാകത്തുള്ളൂ, ഹംസമാകത്തുള്ളൂ എന്നുള്ള അർത്ഥം ആദ്യത്തേല് വരും. രണ്ടാമത് കൊടുത്തിരിക്കുന്ന പാഠം അനുസരിച്ചിട്ടാണെങ്കിൽ ഇത് അര അന്നമാണ്. അവിടെ അര എന്ന് വെച്ചാൽ പകുതി തന്നെ. മറ്റെന്തെങ്കിലും ഇനി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ അന്നമാക്കാം, ഭക്ഷണമാക്കാം എന്നൊരർത്ഥവും വരും രണ്ടാമത് കൊടുത്തിരിക്കുന്നതിന്. അപ്പോൾ ഒരാൾ തന്നെ പ്രസിദ്ധീകരിച്ചു. ധർമ്മത്തിൽ പ്രസിദ്ധീകരിക്കുന്നു മൂർവത്വമാരനാണ്. ഗുരുദേവൻ സമാധിയെ രണ്ടു വർഷം കഴിഞ്ഞാണ് പുസ്തകം എഴുതുന്നത്. അതിൽ ഇനി എഡിറ്റർമാരാരെങ്കിലും ജനങ്ങൾക്ക് ബോധം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് പിൽക്കാലത്ത് ചേർത്താണോ ഈ അഭ്യാസങ്ങളൊക്കെ നടത്തിയാണോ? ഇതൊക്കെ ഈ പ്രിന്റ് ചെയ്യുന്ന വിവരദോഷികളും ചെയ്യും, പറയാൻ പറ്റില്ല. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ വിവരം ഉണ്ടാവണമെന്നൊന്നുമില്ല. കാരണം ശിവേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ്. ശിവേരിയിലെ സ്വാമിമാരൊന്നും ഇതിലൊന്നും ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല. അങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കും, അവരൊക്കെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോ ഈ സംഭാഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത് ശരിയെന്ന് ഞാനൊരിക്കലും പറയത്തില്ല. കാരണം പലതരത്തിലാണ്. ഈ രണ്ടെണ്ണേ ഞാൻ നോക്കിയുള്ളൂ, രണ്ടിടത്ത്. ഇനി ബാക്കിയൊക്കെ നോക്കി എന്തായിരിക്കും? നിങ്ങൾ നാല് ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നാല് തരത്തിലായിരിക്കും. അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമൊക്കെ വിട്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാകും? അത് ഇപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ്? ധർമ്മി അസ്തി ഇതി അനുമിതി ന ഭവതി കഥം ഭവതി ന ഭവതി. ധർമ്മി ഉണ്ട് എന്നുള്ള അനുമിതി സാധ്യമല്ല. അതിനെന്താ ഹേതു പറഞ്ഞത്? ധർമ്മധർമ്മിണോഹോ അദൃഷ്ട സാഹചര്യാ. രണ്ട് പദ്യത്തിലായിട്ടാണ് നടക്കുന്നത്. ധർമ്മവും ധർമ്മിയും തമ്മിലുള്ള സാഹചര്യം അദൃഷ്ടമായതുകൊണ്ട്, അറിയാത്തതുകൊണ്ട്. ഇനി എന്താണ് പറയുന്നത്? എന്താ ഇതിന്റെ പ്രത്യക്ഷത സംഭവിക്കത്തില്ല. അതിനാണ് അടുത്ത് പറഞ്ഞത്, അസ്യ പ്രത്യക്ഷം അസന്നികൃഷ്ടത്വാ കുതഹ എന്ന് പറഞ്ഞാൽ ന ഭവതി എന്നാണ്. എന്നുവെച്ചാൽ അവിടെയും കാരണമില്ലാത്തതുകൊണ്ട് തന്നെ. തസ്മാത് ഹേതോഹോ, എന്താണ് അതിന് കാരണം പ്രത്യക്ഷത്തിന്? അസ്യ എന്ന് പറഞ്ഞാൽ ധർമ്മിയുടെ, ധർമ്മിണ. പ്രത്യക്ഷം, പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷ പ്രമാ, പ്രത്യക്ഷം എന്ന യഥാർത്ഥമായ അനുഭവം. അത് പ്രത്യേകം മനസ്സിലാകണം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അനുഭവം എന്ന് തന്നെ എടുക്കണം. അല്ലാതെ ജ്ഞാനം നടത്താൻ പോരാ. ധർമ്മിയുടെ യഥാർത്ഥമായ അനുഭവം നടത്തണം. അല്ല, പ്രത്യക്ഷം എന്ന് പറയുന്നുണ്ട്, ജ്ഞാനം എന്നെടുത്ത് എന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പം? അസ്യ പ്രത്യക്ഷം, പ്രത്യക്ഷത്തിന് ഭ്രമം പ്രത്യക്ഷമാണ്. അപ്പോ ഭ്രമം സംഭവിക്കും. ഭ്രമം എന്ന് പറഞ്ഞാൽ സംഭവിക്കാം. ധർമ്മിയെ സംബന്ധിച്ചുള്ള ഭ്രമജ്ഞാനം സംഭവിക്കാം. യഥാർത്ഥ ജ്ഞാനമാണ് സംഭവിക്കുക. അതുകൊണ്ട് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ജ്ഞാനം ന ഭവതി. ഹേതു എന്താണ്? അസന്നികൃഷ്ടത്വ. അസന്നികൃഷ്ടത്വ എന്ന് പറയുന്നത് തിരിച്ച് മനസ്സിലാക്കും. മനസ്സിലാവണമെങ്കിൽ ആദ്യം സന്നികർഷം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കും. സന്നികർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? കേട്ടില്ല. സംബന്ധം കുറച്ച് പറയണം, എന്താന്ന് കേൾക്കത്തുള്ളൂ. സംബന്ധം, സന്നികർഷ ശബ്ദത്തിൻ്റെ അർത്ഥം സംബന്ധം. എന്ത് സംബന്ധം? ഇന്ദ്രിയത്തിന് ധർമ്മിയോടുള്ള സംബന്ധം. ഇവിടെ ഇന്ദ്രിയത്തിന് ധർമ്മിയോടുള്ള സംബന്ധമാണ് സന്നികർഷം. സന്നികൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? സന്നികൃഷ്ടം എന്ത് രൂപമാണ്? പഠിച്ചിട്ടുണ്ടോ വ്യാകരണം പഠിച്ചവർ? സന്നികൃഷ്ടം എന്ത് രൂപമാണ്? സത്ത് പൂർവത്തിലുള്ള, നീ പൂർവത്തിലുള്ള കൃഷ് ധാതുവിന്റെ നിഷ്ഠയാണ് സന്നികൃഷ്ടം. സന്നികൃഷ്ടം, സന്നികൃഷ്ടം എന്ന് വെച്ചാൽ സംബന്ധിച്ചത്. സംബന്ധം എവിടെയാണോ സംഭവിച്ചത് അത്. അതാണ് സന്നികൃഷ്ടം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിൻ്റെ സംബന്ധം ഉള്ളത്. അപ്പൊ സന്നികൃഷ്ടം എന്തായി? സന്നികൃഷ്ടം എന്ന് എന്തിനു പറയുന്നു? എന്തിനാ ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. സന്നികൃഷ്ടം എന്ന് പറയുന്ന എന്തിനെ പറയുന്നു? ചോദ്യത്തിന് നേരെ ഉത്തരം പറയും. സന്നികൃഷ്ടം എന്ന് പറയുന്ന ധർമ്മിയെ എന്ന് വെച്ചാൽ ധർമ്മി സന്നികൃഷ്ടം എന്നല്ല, അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അല്ലെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇവിടെ ഉദാഹരണത്തിൽ പുസ്തകത്തെ എടുക്കാം. ധർമ്മിയെ വിടുക, ഈ പുസ്തകത്തെ നമ്മളെടുക്കുന്നു. സന്നികർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ദ്രിയത്തിന് പുസ്തകവുമായിട്ട് സംബന്ധമുണ്ട് എന്ന് പറയുന്നു. പഴയ വിശ്വാസം അനുസരിച്ചാണ് ഈ പറയുന്നത്. സംബന്ധം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയം ഈ കണ്ണിൽ നിന്ന് പുറത്തിറങ്ങി പുസ്തകത്തിൽ വന്ന് സംബന്ധിക്കുന്നു എന്നാണ് പഴയ സിദ്ധാന്തം. അതനുസരിച്ചാണ് പറയുന്നത് സന്നികർഷം എന്ന് പറയുന്നത്. അപ്പോ സന്നികർഷം എന്ന് വെച്ചാൽ സംബന്ധം. ഇനി സന്നികൃഷ്ടം എന്ന് പറയുമ്പോ എന്തായി? പുസ്തകം എന്തുകൊണ്ട്? സംബന്ധിച്ചത്, ഇന്ദ്രിയം ഒരു സംബന്ധത്തിലൂടെ ബന്ധപ്പെട്ടത്, അതാണ് സന്നികൃഷ്ടം. ഇത് പുസ്തകമാണ്. അവിടെ ഇന്ദ്രിയത്തിന് ഈ പുസ്തകമായിട്ടുള്ള സംബന്ധം എന്താ? നിങ്ങൾ എന്താ പഠിക്കുന്നത്? എന്താ പഠിക്കുന്ന നിങ്ങൾ? ഇന്ദ്രിയവും ബസ്സുമായിട്ടുള്ള സംബന്ധ സംയോഗം പഠിച്ചിട്ടുണ്ടോ? സന്നികർഷങ്ങൾ ഏതൊക്കെയാണ്? അതാണ് സന്നികർഷം. തർക്കസംഗ്രഹം കയ്യിലുണ്ടോ? ആ, എടുത്തു പോകും. അതെപ്പോഴും വേണം. ഞാൻ പറഞ്ഞില്ലേ തർക്കസംഗ്രഹം കൊണ്ടുവേണം വരാനെന്ന്? പഠിച്ചവര്, പഠിക്കാത്തവരുടെ കാര്യം പോട്ടെ. സംയോഗ സംയുക്ത സമവായ സമവായ സംവേദ സമവായ വിശേഷ വിശേഷഭാവ ഇതൊക്കെയാണ് സംബന്ധം. ഇതിനാണ് സന്നികർഷം എന്ന് പറയുന്നത്, തർക്കത്തിൽ. ആ തർക്കത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സന്നികർഷം എന്ന് പറയുന്ന പദം സന്നികർഷമെല്ലാം വന്നത്. ഇതൊക്കെ ആദ്യം പഠിപ്പിച്ചത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കുന്ന അപ്പോഴപ്പോഴേ തന്നെ വിട്ടുകളഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവും? ഇപ്പൊ സന്നികർഷം എന്ന് പറഞ്ഞാൽ സംബന്ധം. അപ്പൊ എൻ്റെ ചക്ഷുരേന്ദ്രിയത്തിന് പുസ്തകവുമായി സംബന്ധം വരിക എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വിജ്ഞാനമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധമില്ല. ഇത് പഴയ സിദ്ധാന്തങ്ങളാണ്. ഇന്ദ്രിയം വന്ന് പുസ്തകമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പൊ ഇന്ദ്രിയത്തിന് പുസ്തകവുമായി സന്നികർഷം സംബന്ധമുണ്ടായി. ആ സംബന്ധം ഏതൊക്കെയെന്ന് പഴയകാലത്ത് പറയുന്നതാണ് സംയോഗം സ്വഭാവം സംയുക്ത സ്വഭാവം സംയുക്ത സ്വഭാവ സ്വഭാവം വിശേഷണ വിശേഷഭാവം എന്ന് പറയുന്നു. അതൊക്കെ നമ്മൾ അവിടെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നിങ്ങൾ മൂന്ന് വ്യാഖ്യാനം പഠിച്ചിട്ടാണ് ഇത് തർക്കസംഗ്രഹത്തിൽ. പിന്നെ മൂന്ന് നാലെണ്ണം പഠിച്ചിട്ടാണ് ഇപ്പൊ ചോദിക്കുമ്പം മെഴുന്നസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സന്നിവർഷം മനസ്സിലാക്കണം എന്താണ്? ഇത് അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് ഇതിന്റെ വ്യാഖ്യാനം എഴുതുന്നവർ കാട് കയറി വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുന്നത്. ഇതൊരു പഴയ സംഗതിയാണ്. അത് പഴയത് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ നമുക്കതൊക്കെ പഠിക്കേണ്ട ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പറയും പഴയ രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റും, പുതിയ രീതിയിലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പഴയ രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ട് വേണമെങ്കിൽ പുതിയ രീതിയുമായിട്ടൊക്കെ യോജിപ്പിക്കാം. ആദ്യം പഴയ രീതി അത് മനസ്സിലാക്കണം. ആദ്യം പഴയതറിയാതെ മനസ്സിലാക്കാൻ പറ്റില്ല ഒരിക്കലും. പിന്നെ നിങ്ങൾ ഭാവനയിൽ പലതും പറയും, അപ്പൊ വ്യാഖ്യാനമാവും. ഇപ്പൊ സന്നികർഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിന് ഉദാഹരണമായിട്ട് കണ്ണിനെ എടുത്ത് അതിന് വിഷയവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പം വിഷയം സന്നികൃഷ്ടമാവും. പിന്നെ സന്നികൃഷ്ടത്വം വരുന്നു. അപ്പൊ സന്നികൃഷ്ടത്വം എന്ന് പറഞ്ഞാൽ എന്താണോ? അങ്ങനെ സന്നികൃഷ്ടത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ദ്രിയത്തിന് ആ വിഷയത്തോട് ഒരു സംബന്ധം വന്നിരിക്കുന്ന അവസ്ഥ, അതാണ് സന്നികൃഷ്ടത്വം. അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണോ ഈ വിഷയം സന്നികൃഷ്ടമായതുകൊണ്ട് ഈ വിഷയത്തിന് സന്നികൃഷ്ടത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധർമ്മമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, എന്ത് വേണോ പറയാം. ഞാൻ ഈ പുസ്തകത്തെ നോക്കുമ്പോ ഈ പുസ്തകത്തിന് സന്നികൃഷ്ടത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. മനസ്സിലായി? പുസ്തകത്തെ ഞാൻ നോക്കുമ്പോ സാധാരണ രീതി പറയണം, താർക്കിക ശൈലി പറയാണ്. പുസ്തകത്തെ ഞാൻ നോക്കുമ്പോ ഈ പുസ്തകത്തിന് സന്നികൃഷ്ടത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് പറയുമ്പോൾ ഇത് സന്നികർഷം പോലും മനസ്സിലാക്കണം. സന്നികൃഷ്ടം എന്ന് പറയുമ്പോൾ ആ സംബന്ധം, സന്നികൃഷ്ടം എന്ന് പറയുമ്പോൾ പുസ്തകമായി, സന്നികൃഷ്ടത്വം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരവസ്ഥ. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ അസന്നികൃഷ്ടത്വം മനസ്സിലാവും. എന്താണ് ഞാൻ പറയുന്നു? ഈ പുസ്തകത്തിന് സന്നികൃഷ്ടത്വമുണ്ടെന്ന് വെച്ചാൽ സന്നികൃഷ്ടമായിരിക്കുക എന്ന ഒരു ഇരിപ്പ്, ഒരവസ്ഥയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഗുരുദേവൻ പറയുന്നത് അസന്നികൃഷ്ടത്വം, പുസ്തകത്തിന് അങ്ങനെ ഒരവസ്ഥ ഇല്ല. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എൻ്റെ ബുദ്ധി അനുസരിച്ച് പറയാം, എന്താണോ ഈ പുസ്തകത്തിന് സന്നികൃഷ്ടത്വം ഉണ്ട്. എന്തുകൊണ്ട്? ഞാൻ തർക്കം പഠിച്ചിട്ട് പറയുന്നതാണ്. ഗുരു പറയുന്നത് അസന്നികൃഷ്ടത്വം, ഈ പുസ്തകത്തിന് ഒരിക്കലും അങ്ങനെ ഒരവസ്ഥ വരത്തില്ല. എന്തുകൊണ്ട് വരുന്നില്ല? പുസ്തകം എന്ന് പറയുന്നത് ധർമ്മിയാണ്. ഞാൻ പുസ്തകം എന്ന് വിളിക്കുന്നവർ ധർമ്മിയാണ്. ആ ധർമ്മിയുമായിട്ട് ഒരിക്കലും എന്താണ് സന്നികൃഷ്ടത്വം എന്ന് പറയുന്ന ഒരവസ്ഥ വരത്തില്ല. എന്നുവെച്ചാൽ എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അതുമായിട്ട് ഒരു സംബന്ധം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് സംബന്ധം ഉള്ളതാകത്തില്ല, അതുകൊണ്ട് അതിന് അങ്ങനെ ഒരു അവസ്ഥ വരത്തില്ല. സന്നികർഷം, സന്നികൃഷ്ടം, സന്നികൃഷ്ടത്വം മൂന്നും പ്രത്യേകം മനസ്സിലാക്കണം. മനസ്സിലായോ? അതാണ് ഇവിടെ ഗുരു സിദ്ധാന്തമായി പറയുന്നത്. പക്ഷേ തർക്കീയന്മാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഞാൻ ഈ പുസ്തകത്തെ നോക്കുമ്പോൾ ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു ദ്രവ്യമാണ്. ദ്രവ്യമായതുകൊണ്ട് ഈ പുസ്തകം ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു? സന്നികൃഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ സന്നികൃഷ്ടത്വമുണ്ട്. പക്ഷെ ഗുരുവിന്റെ സിദ്ധാന്തം അനുസരിച്ച് പറയുന്നു എന്താണോ, ഈ പുസ്തകത്തിൽ സന്നികൃഷ്ടത്വമില്ല, അസന്നികൃഷ്ടത്വം ആണിതിലുള്ളത്. എന്നുവെച്ചാൽ പുസ്തകത്തിലുള്ള സന്നികൃഷ്ടത്വത്തെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ പുസ്തകം എന്ന് പറയുന്നത് ഒരു ധർമ്മിയാണ്. അങ്ങനെ ഒരു ധർമ്മി ഇല്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല. അതുകൊണ്ട് ഇല്ലാത്ത ഒന്നുമായിട്ട് എങ്ങനെ സന്നികർഷം ഉണ്ടാവും? പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ എന്തിനാണ്? ഞാൻ പറയുന്നത് എന്താണ്, ഇതിന് നിറമുണ്ട്, ആ നിറവുമായിട്ട് എന്തുണ്ട്, സന്നികർഷമുണ്ട്, ഇതിൻ്റെ ഒരു ആകൃതിയുണ്ട്, ആകൃതിയുമായിട്ട് സന്നികർഷമുണ്ട്. എൻ്റെ ഏതെന്ത്യങ്ങൾക്കും വരാം, കണ്ണിന് മാത്രമല്ല. പിന്നെ ഇതിൽ ഞാനിങ്ങനെ പല ഭാഗങ്ങൾ കാണുന്നുണ്ട് അല്ലേ, എന്നുവെച്ചാൽ ഇന്ന് പല ഭാഗങ്ങളുണ്ട് അവയവങ്ങൾ, ഇതുമായിട്ട് സന്നികർഷം വരാം. ഇതിനപ്പുറം ഒന്ന്, ഒരു ധർമ്മി എന്ന് പറയുന്ന ഒന്ന്, എന്നുവെച്ചാൽ ഇതെല്ലാം ഉള്ളതായ ഒന്ന്, അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. ഇല്ലാത്തതുകൊണ്ട് അതുമായിട്ട് സന്നികർഷം ഉണ്ടാകത്തില്ല. അറിയുന്നത് എന്താണോ, ധർമ്മിയല്ല ധർമ്മമാണ്. അപ്പൊ ധർമ്മത്തിനോട് എന്തുണ്ടാകുന്നു? സന്നികർഷം ഉണ്ടാകുന്നു. ധർമ്മിയോട് സന്നികർഷം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടുണ്ടാകത്തില്ല? അങ്ങനെ ഒന്നും ഇല്ല. അപ്പോ നിങ്ങൾക്കൊരു വസ്തുവിൻ്റെ പ്രത്യക്ഷം ഉണ്ടാകണം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ? അഞ്ചിന്ദ്രിയങ്ങളിലൂടെയും ഉണ്ടാകാം പ്രത്യക്ഷം. കണ്ണുകൊണ്ട് തന്നെ പ്രത്യക്ഷം ഉണ്ടാകണമെന്നല്ല, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും നമുക്ക് പ്രത്യക്ഷം ഞാനും ഉണ്ടാകാം. ഇനി മനസ്സിനെയും നമുക്ക് സ്വീകരിക്കാം, മനസ്സുകൊണ്ടും പ്രത്യക്ഷം ഞാനും ഉണ്ടാകാം. പക്ഷേ അങ്ങനെ പ്രത്യക്ഷം ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുന്നതിടത്തെല്ലാം നമ്മൾ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നത് ധർമ്മങ്ങളെയാണ്, അല്ലാതെ ധർമ്മിയല്ല. എന്തുകൊണ്ട് ധർമ്മിയല്ല? ധർമ്മങ്ങളിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു ധർമ്മി ഇല്ല. ഇതാണ് ഗുരുവിടെ സിദ്ധാന്തമായി പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണുന്നു, ഞാൻ കാണുന്നതൊക്കെ എന്താണ്? ധർമ്മങ്ങളെയാണ്. ഇതിൽ നിന്ന് വേറിട്ട് ഈ ധർമ്മങ്ങളെയെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ധർമ്മി ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് എന്ത്? ധരം മുതലായവ ഒന്നുമില്ല. പിന്നെ ധര എന്ന് വെച്ചാൽ പൃഥിവി എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാ മനസ്സിലാക്കുന്നത്, അറിയുന്നത്, പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നത് എന്തിനെ? കുറേ ധർമ്മങ്ങളെയാണ്. ആ ധര എന്ന് പറയുന്ന ഒരു ധർമ്മിയെ ഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ധർമ്മി ഇല്ല. അതാണ് അറിയുന്നത്, ധർമ്മിയല്ല ധർമ്മമാ. ഈ അരുളിയ ധർമ്മി, ഇപ്പറഞ്ഞ ധർമ്മി അദൃശ്യമാകയാലേ എന്ന് വെച്ചാൽ അറിയപ്പെടാത്തത് കൊണ്ട് ധരം മുതലായവ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ വേണം അത് മനസ്സിലാക്കാൻ. ഇതാണ് അതിൻ്റെ ശരി. അപ്പൊ ധർമ്മി എന്ന് പറഞ്ഞാൽ അറിവത് ധർമ്മിയല്ല. ധർമ്മി എന്ന് വെച്ചാൽ ആത്മാവിനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ അറിയാത്തത് കൊണ്ട് ധര ഇല്ല എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാതെ അങ്ങനെയല്ല അർത്ഥം. എല്ലാ വ്യാഖ്യാതാക്കളും നിങ്ങളൊക്കെ പറയുന്ന പോലെ ഈ ആചാര്യ പരമ്പരയിലെ മൂന്ന് പ്രഗത്ഭന്മാരായ ആചാര്യന്മാർ കൂടിച്ചേർന്ന് എഴുതിയ ഒരു വ്യാഖ്യാനമുണ്ട്. ഏതാണ്? നടരാജഗുരു, നിത്യേന്ദ്രി, മൂന്നുപേരും കൂടി ചേർന്ന് എഴുതിയാലും ധർമ്മി എന്ന് പറഞ്ഞ ആത്മാവെന്ന എഴുതി വെച്ചിരിക്കുന്നു. പരമാബദ്ധമാണ്. നിങ്ങളതിന് ആർഷം എന്ന് വിളിച്ചാൽ മതി, കുഴപ്പമില്ല. ഞാൻ അബദ്ധമെന്ന് പറയും. അബദ്ധം എല്ലാവർക്കും പറ്റാം. ഞാൻ അബദ്ധം പറ്റാത്ത ആളല്ല. പക്ഷെ ഞാൻ എൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അബദ്ധവും ഞാൻ തിരിച്ചറിയും, എൻ്റെ അബദ്ധവും ഞാൻ തിരിച്ചറിയും. ഇതാണ് എൻ്റെ വിശേഷം. അല്ല, ഞാൻ എനിക്ക് അബദ്ധമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ പറയുന്ന അബദ്ധമാണെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ഇത് അബദ്ധമാണ്. അപ്പം ഞാൻ അബദ്ധം എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാനും മനസ്സ് വേണം. ഇത്രയേ ഉള്ളൂ. എനിക്ക് അബദ്ധം ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ സമ്മതിക്കും. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ അബദ്ധം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ അബദ്ധവും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവും. വേറെ പ്രശ്നമൊന്നും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഷം എന്ന് വിളിച്ചിട്ട് ഇന്നൊരു പരിഹാരം ഉണ്ടാവത്തില്ല. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ആർഷം, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്കും ആർഷം. അങ്ങനെ പരിഹരിച്ചല്ലേ? അതിൻ്റെ കാലം കഴിഞ്ഞു. അതൊക്കെ പണ്ട് അടിമകളെ പഠിപ്പിച്ചതാണ്. ഇന്നത്തെ മനുഷ്യൻ അടിമയല്ല. ഇപ്പോൾ ദിനം പ്രതി വാർത്തകൾ വരികയാണ് ഡെയിലി. ഇന്നലെ എന്താണ് പല ഭാഗത്തും, രണ്ടു ദിവസം മുമ്പ് രാജസ്ഥാൻ ഒരു എം എൽ എ പറഞ്ഞു ഇന്ത്യയിലെ സ്ത്രീകളൊക്കെ ഇന്ന് പഴയ ആചാരങ്ങളും കൊണ്ട് കിടക്കുകയാണ്, വിദേശത്തൊക്കെ സ്ത്രീകളൊക്കെ എത്രയും പുരോഗമിച്ചു, ഉടനെ ചാടി വീണം. അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഞങ്ങളുടെ സമ്പ്രദായം, എന്നാലും ആൾക്കാർ പറയുന്നു. ഇന്നലെ ജെ എൻ യുവിൻ്റെ പ്രിൻസിപ്പൾ ഒരു വനിതയാണ്, അവർ മനുസ്മൃതിയെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തി. അപ്പോൾ ഉടനെ അതിനും എതിരായിട്ട് വന്നു. പക്ഷെ ആൾക്കാർ ഇന്ന് പറയുന്നു, അത് ഇന്ന് ജനങ്ങൾ അതൊക്കെ പറയുന്നുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗിയാണത്. ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് പറയാൻ പറ്റുക എന്നുള്ളത് പിന്നെ ആരാണ് പഞ്ചപുച്ഛം ഉടക്കി ഒന്നും അങ്ങനെയൊന്നും പറയരുത്. കണ്ടാൽ ഉടനെ തന്നെ കാര്യം വീണോണം. ഇത് അടിമ സംസ്കാരമാണ്. അത് കളയേണ്ട കാലം എന്നേ കഴിഞ്ഞു. അതുകൊണ്ട് അബദ്ധമാണോ? ഇനി ഏതെങ്കിലും വ്യാഖ്യാതാക്കൾ നേരിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എഴുതിയിരിക്കാം. ആശാൻ നേരെ എഴുതിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാം. നിങ്ങളെ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിനൊന്നും സമയമുണ്ട്. കണ്ടുപിടിച്ച് എന്നെ കൂടെ അറിയിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. വ്യാഖ്യാനങ്ങളെല്ലാം പരിശോധിച്ച് എൻ്റെ കയ്യിലുള്ള വ്യാഖ്യാനങ്ങളിലെല്ലാം തെറ്റിച്ചു. അവിടുത്തെ മൂന്ന് മുഖ്യാചാര്യന്മാർ ഇവിടുത്തെ മൂന്ന് മുഖ്യാചാര്യന്മാരുടെയും പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം തെറ്റിച്ചഴിഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ് പിടികിട്ടത്തില്ല. ധർമ്മി ആത്മാവാണെന്ന് എടുത്തു കഴിഞ്ഞു ഈ ശ്ലോകമായിട്ട് യോജിക്കത്തില്ല. ഒരു കാരണവശാൽ എന്തായാലും ആശാൻ അങ്ങനെ ഒരു വ്യാഖ്യാനം എഴുതിയത് എന്റെ ഭാഗ്യം. ഇന്നെങ്കിൽ എല്ലാരും കൂടെ എന്നെ ശരിയാക്കി. ശരി.